അനന്തരം സൂത്രം ഭവതി കാരക ഇതി അധികാരസൂത്രമേവ. സ്വസ്ഥാനേ അധികാരസൂത്രസ്യ വിശേഷ പ്രയോജനം നാസ്തി. ഉത്തരത്ര യഥാ അനുവർത്തത തദാനീം തസ്യ വിശേഷ പ്രയോജനം സിദ്ധ്യതി. അത ഉക്തം കാരകേ ഇതി അധികൃത്യ കർത്തരി ഓ ഇത് പൂർവമതി കഞ്ചി അവശിഷ്യത്തെ. കർത്തരീപ്സം കർമ്മ ഓ യത് സമാപ്തം. കർത്തരീപ്സം കർമ്മ ഇത്യസ്യ ഉപരി വിചാര കൃത അത്ര കിഞ്ചിത് അവശിഷ്യത്തെ. കർമ്മ ഇതി അനുവൃത്തോ പുനഃ കർമ്മഗ്രഹണം ആധാരനിവൃത്യർത്ഥം അന്യഥാ ഗൃഹം പ്രവിശതി ഇത്യത്രൈവ സ്യാ. അസ്മിൻ സൂത്രേ പൂർവസൂത്ര അതിസിംസ്ഥാസാം കർമ്മ ഇത്യതഃ കർമ്മ ഇതി അനുവർത്തതെ ഏവ. അതഃ അസ്മിൻ സൂത്രേ പുനഃ കർമ്മഗ്രഹണം കിമിതി പ്രശ്ന. കർമ്മപൂർവത്തിന് അനുവർത്തതേവ. അനുവർത്തി സംഭവേ അഭി അത്ര പൂർവം പുനഃ കർമ്മ ഇതി ഉക്തം തസ്യ പ്രയോജനം കിം ഇത്യത്ര പ്രശ്ന. തസ്യ സമാധാനം വക്ഷ്യതി കർമ്മ ഇതി അനുവൃത്തൗ. കർമ്മയതു കർമ്മ ഇതി പൂർവതഃ അനുവൃത്തൗ സതി പുനഃ കർമ്മഗ്രഹണം. പുനഃ അസ്മിൻ സൂത്രേ കർമ്മ ഇതി ശബ്ദഗ്രഹണം ആധാരനിവൃത്യർത്ഥം. അസ്മിൻ സൂത്രേ ആധാര ശബ്ദസ്യ നിവൃത്യർത്ഥം അത്ര കർമ്മഗ്രഹണം കൃതം. കഥം യഥാ പൂർവതഃ കർമ്മശബ്ദ അനുവർത്തതെ ഏവമേവ ആധാരശബ്ദോപി അനുവർത്തതെ ഏവ. അത്ര കർമ്മ ശബ്ദസ്യ അനുവർത്തോ സതി ആധാരശബ്ദസ്യാപി അനുവർത്തി സ്യാം സതി. യത്ര ആധാര തത്ര ഏവ കർമ്മസജ്ഞ സിദ്ധ്യതി. യഥാ ഹരിം ഭജതി അത്ര ഹരേ ആധാരസജ്ഞ നാസ്തി വ്യോമവി അത്ര ഹരി കർമ്മഭവതി. ആധാരയിത് അനുവർത്തോ സതി യഥാ ഗേഹം പ്രവിശതി ഇത്യത്ര ഗേഹേ പ്രവിശതി ഇത്യർത്ഥ. അത്ര പ്രവേശനസ്യ ആധാരോ ഭവതി ഗേഹം. തത്ര കർമ്മസപ്ന വർത്തതേ ഏവ അതഃ തത്ര ഗേഹം പ്രവിശതി ഇതി സിദ്ധ്യതി. തദപി തദർത്ഥം പ്രത്യേക സൂത്രം വർത്തതേ സപ്തമി പ്രയോക്തവ്യ തത്ര കോ വിദോഷ. സർവത്ര സൂത്രമസ്തി ഗ്രാമം ഗച്ഛതി ഗ്രാമേ ഇത്യവി വക്തും ശക്യം. തത്ര ദോഷവും നാസ്തി. യഥാ അസ്മിൻ സൂത്രേ അധികാര ശബ്ദോ അനുവർത്തതി തദാനീം അസ്യ സൂത്രസ്യ അർത്ഥഃ ഏവം ഭവതി യഥാ ആധാരസംജ്ഞ തദാനീമേവ കർമ്മസംജ്ഞ ഏവം ച ഗേഹം പ്രവിശതി ഇത്യത്ര സംജ്ഞാദ്വയസ്യാപി സത്വാത് തത്ര കർമ്മസംജ്ഞ സിദ്ധ്യതി ഏവം കർമ്മണി ദ്വിതീയ ഇത്യനേന ദ്വിതീയ സിദ്ധൌ ഗേഹം പ്രവിശതി ഭവതി. അന്യത്ര ഹരിം ഭജതി ഇത്യാദി സ്ഥലേഷു ആധാരസംജ്ഞായാ അഭാവാത് ദ്വിതീയ ന സിദ്ധ്യതി. അതഃ അത്ര കർമ്മഗ്രഹണേന പൂർവതഃ അനുവർത്തസ്യ കർമ്മ ശബ്ദസ്യ ഏവം ആധാരശബ്ദസ്യാപി നിവൃത്തി സിദ്ധ. അത അത്ര കർമ്മഗ്രഹണം പൂർവതഃ അനുവർത്തസ്യ കർമ്മശബ്ദസ്യ നിവൃത്തിയർത്ഥം കർമ്മശബ്ദ നിവൃത്തിദ്വാരാ ആധാരശബ്ദസ്യാപി നിവൃത്തി അർത്ഥാ സിദ്ധ്യതി. അതഃ ഹരിം ഭജതി ഇത്യാദി സ്ഥലേഷു ആധാരസംജ്ഞാഭാവസ്ഥലേ അപി കർമ്മസംജ്ഞ സിദ്ധ്യതി ഇവം ഹരിം ഭജതി ഇത്യാദി രൂപാണി സിദ്ധ്യന്തി. ഏതദേവ അത്ര കർമ്മ ഗ്രഹണസ്യ പ്രയോജനം ഇതി വദതി. അതഃ കർമ്മ ഇതി അനുവർത്തോ പൂർവതഃ കർമ്മ ഇതി അനുവർത്തി സംഭവേ അപി പുനഃകർമ്മഗ്രഹണം അസ്മിൻ സൂത്രേ കർത്തരീപ്സിതതമം കർമ്മ ഇതി അസ്മിൻ സൂത്രേ പുനഃകർമ്മഗ്രഹണം പുനഃകർമ്മശബ്ദ ഉച്ചാരണം ആധാര നിവൃത്യർത്ഥം പൂർവ സൂത്രാത് അനുവൃത്തസ്യ ആധാരശബ്ദസ്യ അസ്മിൻ സൂത്രേ പ്രവൃത്തിവാരണായ തദേവ ആധാര നിവൃത്തി. തദർത്ഥം അത്ര കർമ്മഗ്രഹണം കൃതം. അന്യഥാ പൂർവതഃ ആധാരശബ്ദസ്യ അനുവൃത്തി സംഭവേ ഗേഹം പ്രവിശതി ഇത്യ അത്രൈവ സ്യാത്. ഗേഹം പ്രവിശതി ഇതി അസ്മിൻ സ്ഥലേ ഏവ കർമ്മസംജ്ഞ സ്യാത്. അസ്മിൻ സ്ഥലേ ഏവ ഇത്യാദിഷു സ്ഥലേഷു ഏവ കർമ്മണി ദ്വിതീയ ഇതി ദ്വിതീയ സിദ്ധ്യതി. ഹരി ഭജതി ഇത്യാദി സ്ഥലേഷു ദ്വിതീയ ന ഭവേത്. ഏതത് ദോഷപരിഹാരായ അസ്മിൻ സൂത്രേ കർമ്മ ഗ്രഹണം കൃതം ഇതി സ്പഷ്ടതയ അത്ര ഉച്യത്തെ. വ്യക്തം. സന്നിയോഗചിഷ്ടാനാം സഹവാ പ്രവൃത്തി സഹവാ നിവൃത്തി നിയമമസ്തി. സന്നിയോഗശിഷ്ടാനാം സഹ ഉച്ചരിതാനാം ശബ്ദാനാം അനുവൃത്തി സംഭവേ സർവേഷാം പ്രവൃത്തിർവാ നിവൃത്തിർവാ സഹ ഏവ ഭവതി. ഏകസ്യ ശബ്ദസ്യ നിവൃത്തി അന്യസ്യ പ്രവൃത്തി ഇത്യേവം ന ഭവതി. പ്രവൃത്തി സംഭവേ സർവേഷാം ശബ്ദാനാം പ്രവൃത്തിരേവ ഭവതി. നിവൃത്തിരുതി ചേത് സർവേഷാം നിവൃത്തിരേവ സ്യാ. അതഃ പൂർവതഃ ശബ്ദദ്വയസ്യാപി അനുവൃത്തി സംഭവേ നിവൃത്തിരവി ആ ദ്വയോരേവ ഭവതി. അതഃ ഏകസ്യ നിവൃത്തിദ്വാരാ അന്യസ്യാപി നിവൃത്തി അർത്ഥാത് അത്ര സിദ്ധ്യതി. തദർത്ഥമത്ര ശബ്ദദ്വയസ്യാപി നിവൃത്തിസിദ്ധയേ അസ്മിൻ സൂത്രേ കർമ്മഗ്രഹണം കൃതം ഇതി അസ്യ ആശയഃ. വ്യക്തമേവ. ഗ്രാമം പ്രവിശതി ഇതി വ്യക്തിശക്തി. ഗമനാർത്ഥക്രിയായമേവ മുഖ്യത്തെ. അനന്തരം ഭവതി അനഭിഹിതേ ഇതി ഏതദപി അധികാരസൂത്രമേവ. മിതിസ്ഥലേ അസ്യ പ്രയോജനം നാസ്തി. അനന്തര പക്ഷ്യമാണ സൂത്രൈഹി സഹ അന്വയേന അസ്യ വിശേഷാർത്ഥ സിദ്ധ്യതി. ഏകവാക്യത്വേന അതഃക്തം ഇതി അധികൃത്യ അനഭീതേ അനുക്തേ ഇതി അനന്തരസൂത്രേഷു അധികരോതി. ഏവം അധികൃത്യ അഗ്രിമസൂത്രം ഭവതി കർമ്മണി ദ്വിതീയ ഇതി. അനുക്തേ കർമ്മണി ദ്വിതീയ സ്യാ ഹരിം ഭജതി. അഭിഹിതേ തു കർമ്മണി പ്രാതിപദികാർത്ഥം മാത്രം പ്രഥമ ഏവ അഭിധാനം ച പ്രായേണ കൃത്തിങ് കൃത്തദ്ധിത സമാസൈഹി തിങ് ഹരി സേവ്യതേ കൃത് ലക്ഷ്മ്യാ സേവിതഃ തദ്ധിതഃ ശതേന ക്രീതഃ ശക്തിഃ സമാസ പ്രാപ്ത ആനന്ദോ യം സ പ്രാപ്താനന്ദഃ. ക്വചിത് നിപാതേന അഭിധാനം യഥാ വിഷവൃക്ഷോഭി സംവർദ്ധ്യ സ്വയം ചേത്തും അസാമ്പ്രതം സാമ്പ്രതം ഇത്യസ്യ ഹി യുജ്യതേ ഇത്യർത്ഥഃ. ഏത സൂത്രമപി വ്യാഖ്യാനേന സഹിതം പൂർവമേവ അസ്മാഭിഹി കൈരള്യ വിചാരിതമേവ ഇദാനിം തസ്യ ആവർത്തനമേവ അത്ര ഭവതി. അതഃ അസ്യ സൂത്രസ്യ ആശയം സ്പഷ്ടമേവ. അത്ര ഭാഷാന്തരമേവ വർത്തതേ നതു പൂർവസ്മാത് അധികം കിഞ്ചിത് വിഷയവിചാരഃ സംഭവതി. കർമ്മണി ദ്വിതീയ അസ്മിൻ സൂത്രേ പൂർവതഃ അനഭിദേ ഇതി അനുവർത്തതേ. അതഃ വൃത്തോക്തം അനുക്തേ ഇതി അനഭിദേ ഇത്യസ്യ അർത്ഥോ ഭവതി അനുക്തേ ഇതി. കർമ്മണി ഇത്യസ്യ വിശേഷണം ഭവതി അനുക്തേ ഇതി. കർമ്മണി അനുക്തേ ദ്വിതീയ വിഭക്തി സ്യാ. ദ്വിതീയ വിഭക്തി ഇത്യുക്തേ ദ്വിതീയ ഏകവചനാധികം ഏകവചന ദ്വിവചന ബഹുവചനാനി സിദ്ധ്യന്തി. അനുക്തേ കർമ്മണി ഇതി ഉക്തത്വാ ഉക്തേ സതി പ്രഥമ സിദ്ധ്യതി. അത്ര ഉദാഹരണം വച്ചതി ഹരിം ഭജതി ഇതി. അത്ര ഹരിശബ്ദസ്യ കർമ്മസപ്ന കേന കർത്തിരീപ്സിതതമം കർമ്മ ഇത്യനേന സൂത്രേണ സിദ്ധ്യതി. അത്ര കർത്താ ഭവതി ഭക്തഃ. അത്ര ന നിർദ്ദിഷ്ടഃ കിന്തു ഹരിം ഭജതി ഇതി ശ്രദ്ധത്വാ തത്ര ഭജന കർത്താ ഭക്താ ഇവ ഭവതി. അതഃ ഏവം വക്തും ശക്യതേ ഭക്തഃ ഹരിം ഭജതി. അത്ര ഭജനക്രിയായാഹ ആശ്രയോ ഭവതി കർത്താ തജ്ജന്യ തത്പ്രയോജ്യ. ഭജനക്രിയാപ്രയോജ്യ ഫലസ്യ ആശ്രയോ ഭവതി കർമ്മ അത്ര ഹരിഹി. ഭജനക്രിയയാ കർമ്മണി കിമായാദി വക്തും ശക്യതേ. ഭജനക്രിയായ ഭഗവതി തുഷ്ടി സംജായതേ. ഭഗവാൻ ഭക്തേ പ്രീതോ ഭവതി. അതഃ ഭജന ക്രിയാജന്യ ഫലം ഭവതി തുഷ്ടി. അതഃ ഭജന ക്രിയാ പ്രയോജ്യ ഫലരൂപ തുഷ്ടി ആശ്രയോ ഭവതി ഹരിഹി. അത്ര ഹരിഹി. അതഃ അത്ര ഹരേ കർമ്മസപ്ന ഏവം അനേന സൂത്രേണ കർമ്മസപ്നായാം ലബ്ധായാം കർമ്മണി ദ്വിതീയത്തിനേന ദ്വിതീയാ സ്യാത്. അനേന സൂത്രേണ പൂർവസൂത്രേണ അനുക്തേ കർമ്മണ പൂർവസൂത്രേണ കർമ്മസപ്ന വിഹിത അനേന കർമ്മ അനേന സൂത്രേണ പൂർവോക്ത കർമ്മസപ്ന പ്രാപ്തി അനന്തരം ദ്വിതീയ വിധീയതേ. സർവത്ര ഏവമേവ പ്രക്രിയ പൂർവം വിശേഷ കാരകസപ്ന വിധീയതേ അനന്തരം പ്രത്യയ വിധീയന്തേ. ഏവമേവ സർവത്ര അത്ര പൂജാദി ക്രിയ ഏവ ഭജ ഭജസേവായാം ഇതി ധാതുന ഉച്യത്തെ. പൂജാതിരേവ ഭജനം അത്ര പൂജ സ്തോത്രാധികമേവ അത്ര ഭജനം. ഏവഞ്ച ഭക്തരൂപ കർത്തൃനിഷ്ഠ പൂർവോക്തവിധം ഉച്യതേ. കർത്തൃനിഷ്ഠ പൂജ ഭജനാദിരൂപ പ്രവൃത്തി ജന്യ തുഷ്ടിരൂപ ഫല ആശ്രയ ഹരേ കർമ്മസപ്ന തതോ ദ്വിതീയ ഏവം ഭവതി അത്ര സൂത്രസ്യ താത്പര്യം. അത്ര വ്യാപാരാശ്രയ കർത്ത ഫലാശ്രയ കർമ്മ ഫലവ്യാപാരയോർ ധാതു ഇതി ഉക്തേന പ്രകാരേണ അത്രാപി ഏവമേവ സിദ്ധ്യതി. അത്ര നൈയായിക മതാനുസാരേണ ഭാവപ്രധാനം ആഖ്യാതം ഇത്യുക്തത്വ ആഖ്യാതേ ഭാവസ്യവ ക്രിയായായ പ്രാധാന്യം. അത്ര ഭജതി ഇതി ഭവതി ആഖ്യാതം തത്ര ക്രിയായായ പ്രാധാന്യം. അതാ വൈയായികരണൈ വ്യാപാര മുഖ്യവിശേഷ ശബ്ദബോധമേവ അംഗീക്രിയത്തെ നൈയായികൈ പ്രഥമാന്ത മുഖ്യവിശേഷ ശബ്ദബോധ ഇത്യനിവർഭേദ. ഭാഷ്യമതാനുസാരേണ ഹരിം ഭജതി ഇത്യത്ര വ്യാപാരസ്യ മുഖ്യത്വം. അത്ര വ്യാഖ്യാനെ ദത്തം കുത്ര തത്ര ഹരിനിഷ്ഠ തുഷ്ടി അനുകൂല ഏകദേവദത്തനിഷ്ഠോ വർത്തമാനോ വ്യാപാരീതി ബോധ നിഷ്ഠം ചതുർത്ഥപങ്ക്തം. ഹരിനിഷ്ഠ തുഷ്ടി അനുകൂല ഇത്യസ്യേവം അർത്ഥ ഭവതി. അത്ര ഹരിഭവതി കർമ്മ ക്രിയാജന്യഫലസ്യ ആശ്രയോ ഭവതി. കർമ്മ ക്രിയാജന്യഫലമത്ര തുഷ്ടി അതഃ ഉക്തം ഹരിനിഷ്ഠ തുഷ്ടിരിതി. തത് അനുകൂല വ്യാപാര കുത്ര വർത്തതേ ദേവദത്തെ. സ ദേവദത്ത ഇത്യുക്തേ ഭക്തഃ. അത്ര ഭജതി ഇതി ഏകവചനപ്രയോഗഃ. അതഃ ഭക്തോപി ഏകവചനേവ ഭക്തഃ ഇതി തത്രാപി ഏകവചനേവ. അതോക്തം ഏക ദേവദത്ത നിഷ്ഠ ഇതി. ക്രിയാനുരോധേന കർത്താപി ഏകവചനം ഭവതി. അതഃ ദേവദത്തഃ ഹരിം ഭജതി ഇത്യത്ര ഏക ദേവദത്ത നിഷ്ഠ വ്യാപാര ഇതി സിദ്ധ്യതി. അനന്തരം വർത്തമാന വ്യാപാര ഇതി ലകർമ്മണി ജഭാവേ ചാകർമ്മേഭ്യ ഇത്യനേന സൂത്രേണ കർത്തരി സാമാന്യേന ലകാരാ വിഹിത അനന്തരം വർത്തമാന ലട് ഇത്യനേന വർത്തമാന കാലേ ലട്ട് ഭവതി. അതഃ അത്ര ഉക്തം ഭജതി ഇത് ലട് വർത്തമാന കാലികോ ഭവതി. അതോക്തം വർത്തമാന വ്യാപാര അത്ര തിങ് അന്തസ്യ വ്യാപാര പ്രാധാന്യത്വാ ഉക്തം വർത്തമാന കാലിക വ്യാപാര ഇത്യം ശബ്ദബോധ വൈയാകരണൈ സ്വീക്രിയത്തെ. അസ്യസ്ഥാനേ നൈയായികൈഹി ഏവം മതതി തത് അനന്തരം ദ്രഷ്ടവ്യം. ഹരിനിഷ്ഠ തുഷ്ട്യനുകൂല വ്യാപാരാശ്രയോ ദേവദത്തൈ. അത്ര പ്രഥമാന്ത വിശേഷിക ശബ്ദബോധോ ഭവതി. പ്രഥമാന്ത വിശേഷിക ഇത്യുക്തെ അത്ര പ്രഥമാന്തസ്യ മുഖ്യത്വം. പൂർവോത്തര വൈയാകരണ മതേന വ്യാപാരസ്യ മുഖ്യത്വം, നൈയായിക സമയാനുസാരേണ പ്രഥമാന്തസ്യ മുഖ്യത്വം. അതഃ അത്ര ഉക്തം ഹരിനിഷ്ഠ തുഷ്ടി തത് സമാനമേവ ഹരേ കർമ്മത്വ തുഷ്ടി. അത്ര ഹരോ വർത്തതെ എന്നോ ഹരൻ ഹരിനിഷ്ഠ തുഷ്ട്യനുകൂല വ്യാപാര വ്യാപാര ഇത്യസ്യ നൈയായികാനുസാരേണ കൃതിരിതി അർത്ഥ സിദ്ധ്യതി. അത്ര കൃതിരേവ വ്യാപാര. അത ഹരിനിഷ്ഠ തുഷ്ടി അനുകൂല കൃത്തി ആശ്രയോ. കൃതി ആശ്രയ ഇത്യുക്തെ കൃതിമാൻ ഭവതി കർത്ത സർവത്ര. വ്യാപാരവാൻ ഇത്യസ്യ സ്ഥാനേ നൈയായിക സമയാനുസാരേണ കൃതിമാൻ ഇത്യർത്ഥ. കൃതിമാൻ ഇത്യസ്യ അത്ര ദേവത ഇത്യർത്ഥ. കൃതിമാൻ ഭവതി ദേവത. കൃതിമാൻ സദാ കർത്താ ഭവതി. അത്ര കർത്താ ഭവതി ദേവദത്ത. അഥവാ വ്യാപാര വാൻ കൃതിമാൻ ദേവദത്ത. ഇതി വചനേന ദേവദത്തസ്യ മുഖ്യത്വം സിദ്ധ്യതി. അന്യത്ര വൈയാകരണമതെ വ്യാപാരസ്യ മുഖ്യത്വം സിദ്ധ്യതി. തത്ര വ്യാപാര കൃതിർണ. അത്ര കൃതിരേവ വ്യാപാര. തത്ര വ്യാപാര പൂർവമുക്തം അതിശ്രയണാദി അതിശ്രയണ ജല ആസേചന ഏത ഉപകർഷണ പ്രജ്വലനാദിരൂപ വ്യാപാര ഏവ. തത്ര വ്യാപാര കർത്തു വ്യാപാര ഏവമേവ. കിന്തു അത്ര നൈയായികമതേ മുഖ്യതയാ വ്യാപാരത്വം കൃതിത്വം ഏവ. അതാ അത്ര വ്യാപാരാശ്രയ വ്യാപാരാശ്രയോ നാമ കൃതിമാൻ ഇത്യർത്ഥം. മയാനമത്തെ കൃത്യം നാസ്തി. മയാനമത്തെ വ്യാപാരേവ തത് പൂർവമേവ വ്യാഖ്യാതം. അസ്മതേ കിം വ്യാപാരം ഇതി. അത്ര വ്യാപാര സ്പഷ്ടമേവ. നൈയായിക അനുസാരേണ വ്യാപാര കൃതിരേവ. നകാരത്ത അർത്ഥവിഷയ ഏവ ന സർവത്ര സമാസാദിഷു. സർവത്ര അർത്ഥനിരൂപണെ ഏവമേവ സർവത്ര. നൈയായികൈ പൃഥക് ഉച്യത. വൈയാകരണ വൈയാകരണാനാം മതം അന്യദേവ സർവത്രയുമേവ. അത് കേവലം വാക്യ വിചാരേ സർവത്ര സമാദ സാദിഷു കൃതന്താദീനാം അർത്ഥനിർണയേ സർവത്ര ഏവമേവ ഭേദോ വർത്തതെ. അത്ര കേവലം തിങ്ങന്ത വിഷയേ തദപി ഭാവപ്രധാനം ആഖ്യാതം ഇതി നിരുക്ത ഉക്തിം അനുസൃത്യ നിരുക്തകാരേണേവ മുക്തം ഭാവപ്രധാനം ഇതം നിരുക്തവചനമേവ ഭാവപ്രധാനം ആഖ്യാതം സത്വപ്രധാനാനി നാമാനി ഇതി നാമാനി സത്വപ്രധാനാനി ഭവന്തി സത്വം ഇതി പൂർവമേവ അസ്മാഭിഹി വിചാരിതം കിമത്ര സത്വം ദ്രവ്യം ദ്രവ്യം ദ്രവ്യം ഇത്യസ്യ കോവർത്തഃ ലിംഗ സംഖ്യാ കാരക അന്യുതം ഭവതി ദ്രവ്യം നാമാനി ലിംഗ സംഖ്യാ കാരക പ്രധാനാനി ഭവന്തി ഇതി അസ്യ അർത്ഥഃ തിങ്ങന്തം ക്രിയാപ്രധാനം ഭവതി ഇത്യവും അനയോർഭേദ ശാബ്ദബോധേപി വൈലക്ഷണ്യം വർത്തതേ നൈയായിക മതാനുസാരേണ പ്രഥമാന്തസ്യ മുഖ്യത്വം വ്യാപാരവതഃ മുഖ്യത്വം നതു വ്യാപാരസ്യ ഭേദേവമേവ വൈയാകരണമതേ വ്യാപാരസ്യ മുഖ്യത്വം നൈയായികമതേ നതു വ്യാപാരസ്യ വ്യാപാരവതഃ വ്യാപാരവാൻ കൃതിമാൻ കൃതിമതഃ മുഖ്യത്വം അയമേവ അനയോർഭേദഃ ഏവമസ്തു.